ഒന്നാം കഴിഞ്ഞു വ്യാഖ്യാനിച്ചു എവിടെ പോയിരുന്നു? ഒന്നാം പഴയ ക്ലാസ്സുകൾ കേട്ടു, ഇനി അതൊക്കെ ആവർത്തിക്കാൻ എന്നൊന്നും ആവർത്തിച്ച ബോർഡിൽ അതിന്നി പറഞ്ഞാലും തോന്നണമെന്നില്ല. പറഞ്ഞു കഴിഞ്ഞാണ് ഇനി അടുത്ത് പറയുന്നു. അത് തന്നെ അവിടെ വരുമ്പോ അത് കുറച്ചുകൂടെ വ്യക്തമാവും. ഈ പറഞ്ഞ കാര്യം തന്നെ അവിടെ അത് കുറച്ചുകൂടെ വിശദമാണ്. അജ്ഞാനവേളയിലും അസ്ഥി വിഭാതി രണ്ടും അജ്ഞാതമല്ല സുഖവും വിലസുന്നു ഒന്നും വജ്ജസ്വരൂപം മഹിയോടും വിദന്തയാർന്ന് നിൽക്കുന്നതിന് ഇഹ നിദർശനമാം. ഇതോർത്താൽ അജ്ഞാനവേളയിലും അസ്ഥി വിഭാതി രണ്ടും അജ്ഞാതമല്ല. അസ്ഥി വിഭാതി രണ്ടും അജ്ഞാനവേളയിലും അജ്ഞാതമല്ല എന്നാണ്. അസ്ഥി വിഭാതി രണ്ടും അജ്ഞാനവേളയിലും അജ്ഞാതമല്ല. സുഖവും പൂർവത്തോട് ചേർക്കണം, അജ്ഞാതമല്ല. എന്റെ ഇടയ്ക്ക് ഒരു കോമ കൊണ്ടിട്ടുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സുഖവും എന്ന് പറയുന്ന മേലോട്ട് ചേരുന്നതാണ്. സുഖവും അജ്ഞാതമല്ല. എങ്ങനെ മുഴുവൻ പറയുകയാണെങ്കിൽ എന്താണ്? സുഖവും അജ്ഞാനവേളയിലും അജ്ഞാതമല്ല. അതിനോട് വരേണ്ടതാണ്. അവിടെ ഇടയ്ക്ക് കോമയുടെ ആവശ്യമില്ല. അപ്പോ അസ്ഥി വിഭാതി രണ്ടും അജ്ഞാനവേളയിലും അജ്ഞാതമല്ല. സുഖവും അജ്ഞാനവേളയിലും അജ്ഞാതമല്ല. പ്രത്യേകം പറഞ്ഞു എന്നുള്ളതേ ഉള്ളു. മൂന്നും വിലസുന്നു, അത് പ്രത്യേകം. അല്ല, സുഖവും വിലസുന്നു എന്നല്ല, മൂന്നും വിലസുന്നു. വായിക്കുമ്പോ സുഖവും വിലസുന്നു എന്ന് വായിക്കും, പക്ഷെ അന്വയിക്കുമ്പോ മൂന്നും വിലസുന്നു എന്ന് വെച്ചാൽ ഏതൊക്കെ? അസ്ഥി വിഭാതി സുഖം രജസ്വരൂപം അഹിയോടും ഇതന്തയാർന്ന് നിൽക്കുന്നതിഹ നിദർശനമാം. ഇതോർത്താൽ നിൽക്കുന്നതിന് ഇഹ, ഇഹ എന്നുള്ളതിന് ആദ്യം കൊണ്ടുപോകും. ഇഹ രജസ്വരൂപം അഹിയോടും ഇതന്തയാർന്ന് നിൽക്കുന്നതിന് ഇഹ രജസ്വരൂപം ഇതിൽ ചിലയിടത്തൊക്കെ എന്തോ ഒരു പാഠഭേദമുണ്ട്. ഇങ്ങനല്ല ഇതിലെഴുതിയിരിക്കുമ്പോൾ തന്നെ മറ്റു ചില സ്ഥലത്തൊക്കെ എഴുതിയിരിക്കുന്നു. ചെറിയ വ്യത്യാസമുണ്ട്. രജസ്വരൂപം അഹിയോടും ഇതന്തയാർന്ന് അതിന് ഞാനിപ്പോ ഓർക്കുന്നില്ല, വേറെ വായിച്ചിട്ടുണ്ട്. ഇഹ എന്നുള്ള അതിന്റെ പാരം എന്താ? അവിടെ വേറെ എന്തോ ഒരു പാഠമുണ്ട്, വേറെ ബുക്ക് ഉണ്ടെങ്കിലേ അത് നോക്കാൻ പറ്റും. ഇപ്പൊ ഞാനത് ഓർക്കുന്നില്ല, മുമ്പ് വായിച്ചു പോകുന്നു. അതില് ഇവിടെ വ്യത്യാസം കണ്ടിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഒരുപാട് തെറ്റുണ്ട്, അത് വേറെ പ്രശ്നമാണ്. അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒരുപാട് തെറ്റുകളോടെ പ്രിന്റ് ചെയ്ത ഒരു വസ്തുവാണ്. നിൽക്കുന്നു ഇതിന്, നിൽക്കുന്നു ഇതിന്, നിൽക്കുന്നു ഇതിന്, ഇത് നിദർശനമാകും ഓർത്താൽ. അതാണ് രജസ്വരൂപം അഹിയോടും ഇതന്തയാർന്നു നിൽക്കുന്നു, നിൽക്കുന്നു ഇതിന്നെന്നാണ്. നിന്നായുടെ പേര് വേണ്ട ഒരു ഈ വരും. ഇതിന്നിത് നിദർശനമാ, നിദർശനമാകും ഓർത്താൽ. അപ്പോ അതില് രജസ്വരൂപം അഹിയോടും ഇതന്തയാർന്നു നിൽക്കുന്നു, നിൽക്കുന്നു ഇതിന്, നിൽക്കുന്നു ഇതിന്, അങ്ങനെ വരുന്നതാണ് കുറച്ച് ശരി. ഇതിനേക്കാളും അന്വയിക്കാനും ഒക്കെ അർത്ഥം പറയുന്നതിനും കുറച്ചുകൂടെ ശരി. അവിടെ അങ്ങനെ വരണം, നിൽക്കുന്നു ഇതിന്, ഇത് നിദർശനമാകും ഓർത്താൽ, ഓർത്താൽ ഇത് നിദർശനമാകും. അപ്പോൾ അത് കറക്റ്റാണ്. രജസ്വരൂപം അഹിയോടും ഇതന്തയാർന്നു നിൽക്കുന്നു. ഇത് ഓർത്താൽ നിദർശനമാകും. തേജസ്വരൂപം അഹിയോട് മിതന്തയാർന്നു നിൽക്കുന്നു. ഇതിന് ഇത് ഓടത്താൽ നിദർശനമാകും. ഇതെന്ന് പറഞ്ഞ ഈ പറഞ്ഞ കാര്യം ഇതിന് മുമ്പ് പറഞ്ഞ കാര്യത്തിൽ. അപ്പോ ഇതിന് എന്നുള്ളത് ആദ്യം വന്നു കഴിഞ്ഞാൽ വിലസുന്ന മൂന്ന് ഇതിന് രജസ്വരൂപം അഹയോട് മിതന്തയാർന്ന് നിൽക്കുന്നു. ഇത് ഓർത്താൽ നിൽക്കുന്ന ഇത് ഓർത്താൽ നിദർശനമാകും. രണ്ടെണ്ണം വരെ ഇതിന് മുമ്പിൽ പറഞ്ഞതിന് ഇത് നിദർശനമാകും എന്ന് വെച്ചാൽ ഉദാഹരണമാണ്. കുറച്ചുകൂടെ അവിടെ ഒരു വ്യക്തതയുണ്ട് ഈ പറയുന്ന രജസ്വരൂപം അഹിയോട് ഇതന്തയാർന്ന് നിൽക്കുന്ന അപ്പോൾ മുമ്പ് പറഞ്ഞ എന്താണ്? അജ്ഞാനവേളയിലും അസ്ഥി വിഭാതി രണ്ടും അജ്ഞാതമല്ല സ്പൂവും വിലസുന്ന മൂന്നും ഇതിന് ഈ പറഞ്ഞ കാര്യത്തിന് രജ്ജുസ്വരൂപം അഹിയോടും ഇതന്തയാർന്നു നിൽക്കുന്ന ഇത് നിദർശനമാകും. അപ്പോൾ കുറച്ചുകൂടെ അത് സ്പഷ്ടമാണ്. ഇഹയുടെ ആവശ്യമില്ല, ഇഹ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷെ മറ്റൊരു പാഠമനുസരിച്ച് അവിടെ എന്താണ് വേണമെങ്കിൽ ആദ്യം എടുക്കാം, അതെടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിൽക്കുന്ന ഇതിനെന്നുള്ളത് വേണം. ഇതിന് ഇഹ രജ്ജസ്വരൂപം മഹിയോട് വിദന്തയാർന്ന് നിൽക്കുന്ന ഇത് ഓർത്താൽ നിദർശനമാണ് എന്നാക്കാം. പക്ഷെ ഇഹ എന്ന് പറയുന്നത് വേർപാടത്തിലില്ല. ഇഹ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിന് എന്ന് പറയുന്നതിന് പ്രാധാന്യമുണ്ട്. എന്നുവെച്ചാൽ മുമ്പ് പറഞ്ഞതിന് ആദ്യത്തെ രണ്ടു വരി പറഞ്ഞ കാര്യത്തിന് ഈ പറയുന്ന രണ്ടു വരി പറയുന്ന കാര്യങ്ങൾ ഉദാഹരണമാണ് എന്ന് പറയണം. അതുകൊണ്ട് നിൽക്കുന്ന ഇതിന് നിൽക്കുന്നതിന് അങ്ങനെ നിൽക്കുന്നു ഇതിന് നിൽക്കുന്നതിന് നിൽക്കുന്ന ഇതിനെന്ന് പറഞ്ഞത് ശരിക്കും നിൽക്കുന്ന ഇതിന് നിൽക്കുന്നതിനെന്ന് പറഞ്ഞു. സന്ധി വരുമ്പോഴത്തേക്ക് നിൽക്കുന്ന ഇതിന് അവിടെ ആയുടെ ശേഷം ഈ വന്നു കഴിഞ്ഞാൽ അകാരം ലോപിച്ചു മലയാളത്തിലെ നിയമം അനുസരിച്ച്. അപ്പം നിൽക്കുന്ന ഇതിന് നിൽക്കുന്നതിന് എന്ന് പറയും. സന്ധി അനുസരിച്ച് ശരിയാണ്. നിൽക്കുന്ന ഇതിന് നിൽക്കുന്നതിന് നിൽക്കുന്നതിന് അപ്പൊ ഇതിനെന്ന് പറയുമ്പോൾ മുമ്പ് പറഞ്ഞതിനൊന്ന് കിട്ടും. അതാണ് അതിൻ്റെ ഒരു ഗുണം. പിന്നെ ഈ കിടക്കുന്ന പാഠം വെച്ച് അർത്ഥം പറഞ്ഞാലും ഇതൊക്കെ തന്നെ വരും. പക്ഷെ ഇതിന് എന്നുള്ളവര് കിട്ടും. അങ്ങനെ അല്ലെങ്കിൽ എന്തോരം നിൽക്കുന്ന അതിന് എന്നുള്ളതാണ്. അതിന് ഒരുമിച്ച് അല്ലെങ്കിൽ നിൽക്കുന്നതിന് നിൽക്കുന്നതിനല്ല നിദർശനം, ഇതാണ് നിദർശനം. അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നിൽക്കുന്നതിന് ഇന്ന് രണ്ടാമത് പറഞ്ഞത് മറ്റൊന്നിന് ദർശനമല്ല, ഈ രണ്ടാമത് പറഞ്ഞാണ് നിദർശനം. ഉദാഹരണം ആദ്യത്തെ രണ്ടുപേരെ പറഞ്ഞതിന് രണ്ടാമത്തെ രണ്ടുപേരെ പറഞ്ഞാണ് ഉദാഹരണം. അതുകൊണ്ട് വലിയ ഇതിന്റെ മൊത്തം പദ്യത്തിന്റെ ആശയത്തിൽ കുഴപ്പമൊന്നും വരുന്നില്ല. പക്ഷെ അന്വയിക്കുന്നിടത്തും അർത്ഥം പറയുന്നിടത്തും ഒരു ചെറിയ പ്രശ്നം, ഒന്ന് മുഴച്ചു നിൽക്കും അത്രേ ഉള്ളൂ. അല്ലാതെ മൊത്തത്തിൽ പദ്യത്തിന്റെ ആശയത്തെ അത് ബാധിക്കത്തില്ല. അവിടെ എങ്ങനെ ചെറിയ മാറ്റങ്ങൾ വന്നാലും ഈ പദ്യത്തിന്റെ ആശയത്തെ അതൊന്നും ബാധിക്കത്തില്ല. കാരണം ആശയം എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ കാര്യത്തിന് ഉദാഹരണം വീണ്ടും പറയുന്നു. ആദ്യം പറയുന്നത് എന്താണ്? അജ്ഞാന അസ്ഥി വിപാതി രണ്ടും അജ്ഞാനവേളയിലും അജ്ഞാതമല്ല. അതുപോലെ തന്നെയാണ് സുഖവും. സുഖവും അജ്ഞാനവേളയിലും എന്ന വേളയിലും എന്ന് പറയുന്നത് കൊണ്ട് പറയുന്നതിന് വിശേഷാർത്ഥം. അജ്ഞാനവേള, വേള എന്ന് പറഞ്ഞാൽ എന്താണ്? സമയം, കാലം. അവസരമൊന്നും പറയും. പുലർവേള, പുലർകാലം എന്നുള്ള അർത്ഥം. ഒരു കാലം, ഒരു വേള, ഒരു സമയം, അതിൻ്റെ ഒരു അവസരമൊന്നും വരും. ഇവിടെ പ്രധാനമായിട്ടും അജ്ഞാനകാലം. അജ്ഞാനകാലത്തിലും എന്നുവെച്ചാൽ ഇവിടെ മനുഷ്യന്റെ ജീവിതത്തെ രണ്ടായി തിരിക്കണമെന്ന്. അജ്ഞാനകാലവും മറ്റൊന്നെന്താണ്? ജ്ഞാനകാലം. അജ്ഞാനമുള്ള കാലവും പിന്നെ ജ്ഞാനമുള്ള കാലം. അതുകൊണ്ട് അജ്ഞാനവേളയിലും അസ്ഥി വിഭാതി സുഖം, ഇത് മൂന്നും അജ്ഞാതമല്ല. ഈ മൂന്നിനെയും അറിയാതിരിക്കുന്നില്ല ഒരുവനെന്നാണ്. അവൻ അജ്ഞാനവേളയിൽ വെച്ച് അവൻ അജ്ഞാനിയാണെങ്കിലും ഒരാൾ ഈ മൂന്ന് അറിയാതെ ഇരിക്കുന്നില്ല. മിച്ച മൂന്നിനെ അറിയുന്നുണ്ട്. അജ്ഞാതം അല്ല, അറിയാതെ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അറിയുന്നു. ഒരാൾ അജ്ഞാനിയായിരിക്കുമ്പോഴും സത്ത്, ചിത്ത്, ആനന്ദം മൂന്നിനെയും അയാൾ അറിയുന്നു എന്നാണ് അതിന്റെ നേരായിട്ടുള്ള അർത്ഥം. ഇത്രയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരുവൻ അജ്ഞാനിയായിരിക്കുമ്പോഴും സത്ത്, ചിത്ത്, ആനന്ദം ഈ മൂന്നിനെയും അറിയുന്നു. സത്ത്, ചിത്ത്, ആനന്ദം എന്ന് പറയുന്നത് ബ്രഹ്മം. ബ്രഹ്മത്തെ അറിയുന്നു. എപ്പോ? അജ്ഞാനിയായിരിക്കുമ്പോഴും ഒരാൾ ബ്രഹ്മത്തെ അറിയുന്നു എന്നാണ് അതിന്റെ നേരിട്ടുള്ള അർത്ഥം. അപ്പൊ അജ്ഞാനിയായിരിക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എന്ത് മനസ്സിലാകണം? ജ്ഞാനിയായിരിക്കുമ്പോഴും അറിയുന്നു എന്നുവെച്ചാൽ ജ്ഞാനി മാത്രമല്ല സച്ചിദാനന്ദത്തെ അറിയുന്നത്, അജ്ഞാനിയും സച്ചിദാനന്ദത്തെ അറിയുന്നത്. ആണ് നേരത്തെ പറഞ്ഞു, അസ്ത്യസ്ഥി എന്ന് സകലോപരി പതൊന്നേ എന്നൊക്കെ പറഞ്ഞതാണ്. അങ്ങനെ പരോക്ഷ അപരോക്ഷമൊന്നുമില്ല, എല്ലാ അറിവും അപരോക്ഷം തന്നെ. പരോക്ഷമായ ഒരു അറിവ്, അപരോക്ഷമായ അറിവ് എന്നങ്ങനെ രണ്ടറിവില്ല. അറിവല്ല എങ്ങനെയാണ്? ആര് പറഞ്ഞത്? ശരിയല്ല, ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ശരി. എല്ലാ അറിവും എന്താണ്? അപരോക്ഷമാണ്. എല്ലാ അഗ്നിയും എങ്ങനെയുള്ളതാണ്? പ്രകാശമുള്ളതാണ്. അപ്പൊ എല്ലാ അറിവും എങ്ങനെയാണ്? അപരോക്ഷമാണ്. അല്ലാതെ പരോക്ഷമായ അറിവ് അങ്ങനെ ഒന്നുമില്ല. മനസ്സിലായോ? പിന്നെ പുസ്തകങ്ങളിൽ അങ്ങനെയൊക്കെ പറയും, ഞാനും പറഞ്ഞിട്ടുണ്ട്, പരോക്ഷമായ അറിവ്, അപരോക്ഷമായ അറിവ് എന്നൊക്കെ. അതൊക്കെ ചില സന്ദർഭങ്ങളിൽ പറയുന്നതാണ്. ഇങ്ങനെ പറഞ്ഞാൽ തെറ്റെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അറിവ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ്? അപരോക്ഷം. എന്നുവെച്ചാൽ അറിവിന്റെ സ്വരൂപം, അതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അപരോക്ഷമാണ്. അറിവിനൊരിക്കലും എങ്ങനെയിരിക്കാൻ പറ്റില്ല? പരോക്ഷമായിരിക്കാൻ പറ്റില്ല. അറിവിന്റെ സ്വഭാവമാണ്. വെളിച്ചം അതിന് ഇരുട്ടായിരിക്കാൻ പറ്റും? വെളിച്ചം ഇവിടെ പെയ്തിന്റെ കപ്പ്. കപ്പ് എവിടെ? കപ്പ്. കൊണ്ടുവന്നില്ല. ആ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പോകും. ആ കുഴപ്പമില്ല, ഇത് വെച്ച് ചെയ്യാം. ഇതിന് പിന്നെ പറയുന്ന മൂന്ന് ശബ്ദങ്ങൾ, അസ്ഥി വിഭാതി സുഖം. ഈ അസ്ഥി വിഭാതി എന്ന് പറയുന്ന ഇത് രണ്ടും ഒരു സംസ്കൃതത്തിന്റെ ശൈലിയിൽ ഉപയോഗിച്ചിരിക്കുന്നു. അതായത് അസ്ഥി വിഭാതി ഇത് രണ്ടും സംസ്കൃത ശബ്ദങ്ങളാണ്. പക്ഷെ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ സാധാരണ അസ്ഥി എന്ന് പറഞ്ഞാൽ ഒരു ക്രിയാരൂപമാണ്, വിഭാതി എന്ന് പറഞ്ഞാലും ക്രിയാരൂപമാണ്. പക്ഷെ സംസ്കൃതത്തിലൊരു നിയമമുണ്ട്, ക്രിയാശബ്ദങ്ങളെ നാമമായിട്ട് ഉപയോഗിക്കും. അതിനൊരു നിയമമുണ്ട്. അതുകൊണ്ട് അസ്ഥി എന്ന് പറഞ്ഞാൽ സത്, വിഭാതി എന്ന് പറഞ്ഞാൽ ചിത്. ഈ അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ക്രിയാരൂപമാണ്, അതിന് നിയമമുണ്ട്. ഇതിനെ വിഭക്തി പ്രതിരൂപകം ഒന്നിയെന്ന് സംസ്കൃതത്തിൽ പറയും. വിഭക്തിയുടെ പ്രതിരൂപമാണ് എന്ന് വെച്ചാൽ, വിഭക്തി അന്തങ്ങളുടെ അനുകരണ ശബ്ദങ്ങളാണ്, ഇതൊക്കെ ശരിക്കും അവ്യയ ശബ്ദങ്ങളാണ്. അപ്പൊ ആ സംസ്കൃതത്തിന്റെ നിയമം ഗുരു ഇവിടെ മലയാളത്തിനത് ഉപയോഗിച്ചു. പഴയകാലത്ത് മലയാളങ്ങൾ ഭാഷയിൽ ഇങ്ങനെ ഉപയോഗിക്കുമായിരുന്നു, മണിപ്രവാളത്തിനും മറ്റും. ചിലടത്ത് ക്രിയാരൂപങ്ങൾ അങ്ങനെ തന്നെ ഉപയോഗിക്കും. അതുപോലെ ചില ശബ്ദങ്ങൾ ഉപയോഗിക്കും, മേ സംസ്കൃത ശബ്ദങ്ങൾ ഇതുതന്നെ ഉപയോഗിക്കുന്നുണ്ട്. വിലസതി നീ എടുത്തുകൊള്ളുക നെഞ്ചേ, വിലസതി സംസ്കൃത ശബ്ദമാണ്. മലയാളത്തിലാണെങ്കിൽ വിലസുന്നു എന്ന് പറയുന്നു, പക്ഷെ വിലസതി എന്ന് പറഞ്ഞാൽ സംസ്കൃതമാണ്. അപ്പൊ പഴയകാലത്ത് അങ്ങനെ മലയാളത്തിൽ ഉപയോഗിക്കുമായിരുന്നു. അതുകൊണ്ട് ഇതെന്താണ്, നാമശബ്ദങ്ങളാണ്, ക്രിയാരൂപങ്ങളാണ്. അസ്ഥി എന്ന് പറഞ്ഞാൽ സത്, വിഭാതി എന്ന് പറഞ്ഞാൽ ചിത്ത്. സുഖം മലയാളത്തിൽ തന്നെ ഉപയോഗിക്കുന്ന ശബ്ദമാണ് സുഖം. അപ്പോൾ സത്ത്, ചിത്ത്, ആനന്ദം, ഇത് മൂന്നും അറിവില്ലാത്തവനും അറിയുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അദ്വൈതത്തിൽ തന്നെ ഇതിന് പറയുന്ന ഉദാഹരണമാണ് ഈ രജ്ജുസർപ്പത്തെ എന്ന ഉദാഹരണം. പക്ഷെ ഈ ഉദാഹരണം അത്ര എളുപ്പമാണ്. ഈ ഉദാഹരണത്തെ അദ്വൈതത്തിലെ പല ഗ്രന്ഥങ്ങളിലും പലതരത്തിലാണ് വ്യാഖ്യാനിച്ചിരുന്നത്. കൂടുതൽ അത് വ്യാഖ്യാനിക്കുന്നതോടും തല പെരുക്കുന്ന ഒരു സംഗതിയാണ്. എന്ന് വെച്ചാൽ ഉദാഹരണം മനസ്സിലാക്കുവാൻ അത്ര എളുപ്പമാണ്, പക്ഷെ ഈ പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലാവും. പിന്നെ ഉദാഹരണം ഏറ്റവും ലളിതമായ രീതിയിൽ മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അങ്ങനെ വരുന്നതിന് കാരണം ഇപ്പൊ നമ്മുടെ അനുഭവത്തില് എന്തൊക്കെയുള്ളത്, സ്വത്ത് ഉണ്മ അനുഭവമുണ്ട്, പിന്നെ ചിത്ത അറിവ്. അറിവ് നമ്മുടെ അനുഭവമാണല്ലോ, അനുഭവത്തിലുണ്ടെന്നുള്ളതല്ല, അത് തന്നെ നമ്മുടെ അനുഭവമാണ്. ആനന്ദം, ഇത് മൂന്നുമുണ്ട്. ഇക്കാര്യത്തിൽ ആരും വഴക്കിന് വരത്തില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അനുഭവത്തിൽ ഉണ്മയെ നിങ്ങൾ അനുഭവിക്കുന്നു, അറിവ് നിങ്ങളുടെ അനുഭവമാണ്, സുഖം നിങ്ങളുടെ അനുഭവമാണ് എന്നും പറഞ്ഞ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമില്ല. അഭിപ്രായ വ്യത്യാസം വരുന്ന എന്താണ്, നിങ്ങൾ ഈ അനുഭവിക്കുന്നത് ബ്രഹ്മത്തെയാണെന്ന് പറഞ്ഞ അദ്വൈതികളല്ലാതെ വേറെ ആരും അത് അങ്ങനെ അങ്ങ് അംഗീകരിക്കില്ല. എന്നുവെച്ചാൽ അദ്വൈതിയുടെ വ്യാഖ്യാനത്തെ മറ്റുള്ളവർ അംഗീകരിക്കില്ല. അവരൊക്കെ അവരവരുടേതായ രീതിയിൽ പറയുന്നു. അതായത് ഇപ്പൊ സത്ത് ഉണ്മ അതറിയുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ അദ്വൈതി പറയുന്നു അത് ഞങ്ങളുടെ ബ്രഹ്മമാണ് എന്ന് പറയും. ഇത് നിങ്ങളുടെ ബ്രഹ്മം എന്താ? അത് പിന്നെ വിശദീകരിക്കും. എങ്ങനെ? ഉദ്ദേശകാല വസ്തു പരിച്ഛേദ ശൂന്യമാണ്, നിത്യമാണ്, സത്യമാണ്, മുക്തമാണ്, ഇങ്ങനെയൊക്കെ അങ്ങോട്ട് വ്യാഖ്യാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവരാരും അത് അംഗീകരിക്കും. ഒരു മനുഷ്യനും അംഗീകരിക്കില്ല. അവിടെയാണ് തർക്കം വരുന്നത്. മനസ്സിലായോ? അവിടെ അപ്പൊ പിന്നെ അത് എങ്ങനെ അദ്വൈതി എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്? അതിന് വേണ്ടിയിട്ടാണ് നിദർശനം, ദൃഷ്ടാന്തം, ഉദാഹരണം കൊണ്ട് വന്നിട്ട് ഇതാ ഈ ഉദാഹരണം കണ്ടാ ഇതുപോലെയാണ് എന്ന് പറഞ്ഞ് അതിനെ സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവരത് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യുമ്പോൾ വീണ്ടും വ്യാഖ്യാനിക്കും, വീണ്ടും ചോദ്യം വരും, വീണ്ടും വ്യാഖ്യാനിക്കും. അങ്ങനെ അങ്ങനെ അത് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ദുർഗ്രഹമാകും. എന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധിക്ക് പിടികിട്ടാൻ വയ്യാത്ത രീതിയിലായി. അതാണ് ഇതിനകത്ത് വരുന്ന ഒരു കുഴപ്പം. അതുകൊണ്ടാണ് ഇതിന് പല പല പല പല പല വ്യാഖ്യാനങ്ങൾ വന്നിട്ടുള്ളത്. എന്നാലും ഇങ്ങനെ ഒരു ഉദാഹരണത്തിലൂടെ അല്ലാതെ ഇത് മറ്റുള്ളവരെ മനസ്സിലാക്കാനും വേറെ വഴിയില്ല. ഏത്? നിങ്ങൾ അനുഭവിക്കുന്ന സുഖം അത് ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർ അംഗീകരിക്കുന്നു. നിങ്ങൾ അനുഭവിക്കുന്ന സുഖം സുഖമാണെന്ന് പറഞ്ഞാൽ ഒരു തർക്കമില്ല. ഇവിടെ ഇരുന്ന് ക്ലോക്ക് ഇവിടെ പോയി, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. അതെന്ത് പരിപാടിയാ? അപ്പൊ എന്താണ് ഈ പറയുന്ന സത്ത് ചിത്ത് ആനന്ദം അതാണ് ബ്രഹ്മം. അത് അജ്ഞാനിയും അതിനെ അറിയുന്നുണ്ടെന്നാണ്. അജ്ഞാനിയും അറിയുന്ന സത്യചിത്ത് ആനന്ദം അതാണ് ബ്രഹ്മം. അതാണ് ഇവിടെ പറയുന്നത്. അജ്ഞാനിയും സത്യചിത്ത് ആനന്ദത്തെ അറിയുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഒരു തർക്കമില്ല, എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷെ അതാണ് ബ്രഹ്മം ഇവിടെ പറയുന്നത്. അദ്വൈതം, അതിന് അദ്വൈതം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നുള്ള കൂടാൻ നോക്കും. അത് അദ്വൈതമാണെന്ന് പറഞ്ഞാൽ അവിടെ തർക്കം വരും. ഈ ബ്രഹ്മം എന്ന് പറയുന്നു, അദ്വൈതം എന്ന് പറയുന്നു ഒരർത്ഥം തന്നെ. ബ്രഹ്മം എന്ന് പറയുന്നത് തന്നെ അദ്വൈതം, അദ്വൈതം തന്നെ ബ്രഹ്മം. അദ്വൈത ദീപിക എന്ന് പറഞ്ഞാലും ബ്രഹ്മ ദീപിക എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. ഇത് പക്ഷെ അത് പിന്നെ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും ഒരാൾക്ക്? അത് ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണം. അല്ലാതെ നമ്മുടെ ഒരു അനുഭവത്തെ മനസ്സിലാക്കുന്നതിന് ഉദാഹരണത്തിന്റെ ആവശ്യമുണ്ട്. മനസ്സിലായോ? സത്തിനെ ഞാൻ അറിയുന്നു, സത്ത്. അതിന് വേറെ ഉദാഹരണം ആവശ്യമില്ല, ഞാൻ അറിയുന്നുണ്ട്, പിന്നെ എന്തിനാ ഉദാഹരണം? വേറൊരു ഉദാഹരണത്തിന്റെ ആവശ്യം? ഇത് പുസ്തകമാണ്, ഞാൻ അറിയുന്നു, ഇതിന് ഇനി വേറൊരു ഉദാഹരണത്തിന്റെ ആവശ്യം? പുസ്തകമാണ്, ഞാൻ അറിയുന്നു, പുസ്തകമാണ്, അത് ഇതുപോലെയാണ്, മറ്റതുപോലെയാണെന്ന് പറയേണ്ട കാര്യമുണ്ട്? അതിന്റെ ഒരു ഉദാഹരണത്തിന്റെ ആവശ്യം? അതുപോലെ തന്നെ പറയുന്നു, ഞാൻ ചിത്ത് അറിവ്, അറിവിനെ അറിയുന്നു അല്ലെങ്കിൽ അറിവിന്റെ അനുഭവമാണ്. രണ്ടു രീതിയിലും പറയാം. ഒരാൾക്ക് പറയാം ഞാൻ അറിവുള്ളവനാണ്, എന്റെ അറിവിനെ കുറിച്ച് ഞാൻ ബോധവാനാണെന്നൊക്കെ പറയാം. അങ്ങനെ പറയുന്നേ തെറ്റ്. അതിനൊന്നും ഉദാഹരണത്തിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ സുഖം, സുഖത്തെ ഞാൻ അറിയുന്നു, അതിനെന്തിനാ ഉദാഹരണം? സുഖത്തെ ഞാൻ അറിയുന്നു. അതും ഇതുമായിട്ടൊന്നും ബന്ധമില്ല. ഞാൻ ഈ പറയുന്ന കാര്യം അതുമായിട്ടൊന്നും ബന്ധമില്ല. ഞാൻ സുഖത്തെ അറിയുന്നു എന്ന് പറയുമ്പോൾ എന്താണോ, അതിനൊരു ഉദാഹരണത്തിന്റെ ആവശ്യമില്ല. കാരണം അതെന്റെ അനുഭവമാണ്. എന്തേന്ന് വെച്ചാൽ എല്ലാവരുടെയും അനുഭവമാണ് ഈ പറയുന്നത്. ഏത്? സത്ത്, ചിത്ത്, ആനന്ദം, ഇത് മൂന്ന് സർവ മനുഷ്യരുടെയും അനുഭവമാണ്. പക്ഷിമൃഗം ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അവരോട് ആശയവിനിമയം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് അറിയത്തില്ല എന്നേയാണ്. ഇനി അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാവുമെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാം, നിങ്ങൾക്ക് ഇതൊക്കെ അനുഭവം ഉണ്ടോ? അപ്പൊ അവരും പറയും ഉണ്ടെന്ന്. അതെ, നമുക്ക് ആശയവിനിമയം ചെയ്ത് മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് ഊഹിക്കാം അവരുമൊക്കെ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ അനുഭവിക്കുന്നു എന്ന് വേണം ഊഹിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ശാസ്ത്രീയ പരീക്ഷണമൊക്കെ നടത്തിയിട്ട് അവര് സുഖത്തെ അനുഭവിക്കുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കും. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സർവ്വ മനുഷ്യനും സത്ത്, ചിത്ത്, ആനന്ദത്തെ അറിയുന്നു. ഇതിനൊരു ഉദാഹരണത്തിന്റെ ആവശ്യമില്ല. പക്ഷേ ഈ സത്ത്, ചിത്ത്, ആനന്ദത്തിന്റെ അറിവ് ബ്രഹ്മത്തിന്റെ അറിവാണെന്ന് പറയുന്നിടത്താണ് ഉദാഹരണം. ഉദാഹരണത്തിലൂടെ വിശദീകരിക്കാൻ പറ്റും. അത് വിശദീകരിക്കുന്നിടത്താണ് ഇതിനെ ബ്രഹ്മമാണെന്ന് പറയുന്നിടത്താണ് ഇത് വളരെ സങ്കീർണമായി പോകും. അദ്വൈത സിദ്ധി, അതിന്റെ വ്യാഖ്യാനങ്ങൾ, അവിടേക്കാണ് ഇത് വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഗൗഡ ബ്രഹ്മാനന്ദം എന്നൊക്കെ പറയുന്ന ഗ്രന്ഥങ്ങൾ. എന്നുവെച്ചാൽ അത്രയും സങ്കീർണമായ ഒരു വിഷയമാണ്. അതായത് അനുഭവത്തിന്റെ കാര്യത്തിൽ തർക്കമില്ല, അനുഭവത്തിന്റെ കാര്യത്തിൽ തർക്കമില്ല. പിന്നെ എന്തിന്റെ കാര്യത്തിലാണ് തർക്കമുള്ളത്? അത് ബ്രഹ്മമാണെന്ന് പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. അങ്ങോട്ട് കടന്നാൽ നമുക്ക് തലകറങ്ങും. ഇത് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ഇത് ഒരിടത്തും അവസാനിക്കാത്ത വ്യാഖ്യാനങ്ങളായി അങ്ങനെ പോയിക്കൊണ്ടേ. കാരണം ഇത് ബ്രഹ്മമാണെന്ന് വേറൊരാളെ ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനമല്ല ഒരു രക്ഷയും. ആ വ്യാഖ്യാനം എന്ന് പറയുന്ന ഒരാളെ പുസ്തക രൂപത്തിൽ എഴുതി വെച്ചാൽ ഞാനിവിടെ എന്ന് പറഞ്ഞാലും എല്ലാം വ്യാഖ്യാനമാണ്. അങ്ങനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് വളരെ വളരെ ദുഗ്രഹമാകും, സങ്കീർണമാകും. അതിന് സാധാരണ ഉപയോഗിച്ചു വരുന്ന ഒരു ഉദാഹരണമാണ് ഇവിടെ പറയുന്ന രജ്ജുസർപ്പം. ഇപ്പൊ സാധാരണ പറഞ്ഞു വരുന്ന എന്താണ്? സച്ചിദാനന്ദം, അതായത് ബ്രഹ്മം, അതിനെ അറിയുന്നവൻ ബ്രഹ്മജ്ഞാനി. ഇപ്പൊ ബ്രഹ്മത്തെക്കുറിച്ച് അറിയുന്നവനാണ് ബ്രഹ്മജ്ഞാനി. അപ്പോൾ ആ അറിവ് ബ്രഹ്മജ്ഞാനിക്കേ ഉള്ളൂ എന്നാണ് അദ്വൈതികളെന്ന് പറയുന്നത്. അതേ അദ്വൈതികൾ തന്നെ പറയും ബ്രഹ്മജ്ഞാനം ജ്ഞാനിക്കല്ല അജ്ഞാനിക്കും ഉണ്ടെന്ന്. അക്കാര്യമാണ് ഇവിടെ പറയുന്നത്. ആ അത് അവിടെ വേണമെങ്കിൽ ഇതിനെ യോജിപ്പിക്കാം, അവിടെ യോജിപ്പിക്കാം. എല്ലാവർക്കും അനുഭവം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക്, എല്ലാവർക്കും അനുഭവം ഉണ്ടെന്ന് പറയുമ്പോൾ തർക്കമില്ല. ആ അവിടെയാണ് തർക്കം. സത്യചിത്താനന്ദം എല്ലാവരും അറിയുന്നു എന്ന് പറഞ്ഞാൽ അത് തർക്കിക്കേണ്ട കാര്യമില്ല. തർക്കം എന്താണ്? എല്ലായിടത്തും അങ്ങനെയാണ്. അപ്പൊ ഈ പ്രപഞ്ചം ഇങ്ങനെ ഉണ്ട് നമ്മൾ അനുഭവപ്പെടുന്നു. പ്രപഞ്ചം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പ്രപഞ്ചത്തെ കൂടെ ചിന്തിക്കുന്നവർക്ക് എന്തു പറയും? അവർ ചിന്തിക്കും ഈ പ്രപഞ്ചത്തിന് ഒരു കാരണമുണ്ട് എന്ന് ചിന്തിക്കും. സ്വാഭാവികമായിട്ടും ആൾക്കാർ ചിന്തിക്കും ഇതിനൊരു കാരണമുണ്ട്. അപ്പോൾ അതുവരെ തർക്കമൊന്നുമില്ല ആർക്കും, ഇതിനൊരു കാരണം ഉണ്ടായിരിക്കണം. പക്ഷെ ആ കാരണം ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ അവിടെ തർക്കമാവും, അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. അതെല്ലാവരും അംഗീകരിക്കില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നമ്മുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് അനുഭവത്തിനപ്പുറമുള്ള ഒരു കാര്യത്തെ, അനുഭവ അതീതമായ ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടെ തർക്കങ്ങൾ വരും. എന്താണ് ബ്രഹ്മമെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയും? അനുഭവത്തിനപ്പുറമുള്ളതാണ്. അങ്ങനെ അതിനെ പറയുന്നതുകൊണ്ടാണ് ഈ തർക്കം വരുന്നത്. അല്ല, നിങ്ങൾ അനുഭവിക്കുന്ന സത്യജിത്ത് ആനന്ദം ഇതാണ് ബ്രഹ്മം, ബ്രഹ്മം ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ ഒരു തർക്കമില്ലായിരുന്നു. മനസ്സിലായോ? നിങ്ങൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സത്ത് ചിത്ത് ആനന്ദം ഇതാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ തർക്കമൊന്നുമില്ല. പക്ഷെ ബ്രഹ്മത്തിന് അപ്പുറം ഒരു രൂപമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താവും? തർക്കവും. ഇതിനതീതം എന്ന് പറയുമ്പോഴാണ് തർക്കം വരുന്നത്. ഈ അനുഭവത്തിൽ ആർക്കും തർക്കിക്കാനില്ല. സത്തിന്റെ അനുഭവം ഉണ്ടോ? ഉണ്ടോ? ആനന്ദത്തിന്റെ അനുഭവം ഉണ്ടോ? പിന്നെ അറിവ്, അതിന്റെ അനുഭവം ഉണ്ടോ? അപ്പൊ അതിലൊന്നും ആർക്കും തർക്കമുള്ള കാര്യമില്ല. പണ്ഡിതനും പാമരനും യുക്തിവാദിയും നിരീശ്വരവാദിയും അദ്വൈതവാദിയും എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. തർക്കം വരുന്ന എവിടെ? അത് അത് ബ്രഹ്മമാണെന്ന് പറയുന്നത്. ഇത് പ്രത്യേകം ഓർത്ത് ഓർത്തെല്ലാം മനസ്സിലാക്കി വെക്കേണ്ടതായിരുന്നു. അപ്പൊ പിന്നെ അതിനെ പറഞ്ഞ് സമർത്ഥിക്കേണ്ടി വരും. അതിനാണ് എന്തു പറയുന്നത്? രജ്ജസ്വരൂപം എന്ന് പറയുന്ന, രജ്ജു സർപ്പം എന്ന് പറയുന്ന ഒരു ഉദാഹരണം എടുത്ത് കാണിക്കുന്നു. അപ്പൊ ജ്ഞാനിയുടെ അനുഭവം അജ്ഞാനിക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നു ജ്ഞാനിയുടെ സച്ചിദാനന്ദ അനുഭവം, സച്ചിദാനന്ദം എന്ന് പറയുന്ന അനുഭവം അജ്ഞാനിക്കും ഉണ്ട്. അനുഭവശാലികളാണ് ഓർക്കരുതാരും, എല്ലാവരും അനുഭവശാലികളാണെന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. എന്നാ പിന്നെ ജ്ഞാനം കൊണ്ട് എന്താ പ്രയോജനം? ജ്ഞാനിയുടെ അനുഭവം അജ്ഞാനിക്കുണ്ടെങ്കിൽ പിന്നെ ജ്ഞാനത്തിന്റെ ആവശ്യം എന്താണ്? എന്ത് ബോധിക്കുന്നു? അല്ലാതെ എന്ത് ബോധിക്കുന്നു? പറഞ്ഞത് സ്വാമി പറഞ്ഞ് ശരിയാ, അതിന്റെ ഒരു ശരിയുണ്ട്. പറഞ്ഞൊരു കാര്യമുണ്ട്. പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് സത്വചിത്ത ആനന്ദം എല്ലാവരും അറിയുന്നു, അവിടെ ജ്ഞാനി അജ്ഞാനിയിൽ നിന്നും വ്യത്യാസമുണ്ട്. പക്ഷെ ജ്ഞാനി മാത്രമേ അത് ബ്രഹ്മമാണെന്നറിയുന്നു, ബാക്കിയുള്ളവരറിയുമ്പോൾ അത് ബ്രഹ്മമാണ് എന്നറിയുന്നു. ബ്രഹ്മമാണെന്ന് ബ്രഹ്മമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബ്രഹ്മമാണ് അറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തെ എങ്ങനെയാണോ നിർവചിക്കുന്നത് അദ്വൈതികം, അദ്വൈതികൾക്ക് ബ്രഹ്മത്തെ സംബന്ധിച്ചൊരു നിർവചനമാണ്. ആ നിർവചിക്കുന്ന രീതിയിൽ ബ്രഹ്മമായിട്ട് അതിനെ അറിയുന്നു. ഉദാഹരണം പറഞ്ഞു, ഇപ്പൊ ഈശ്വരൻ, ഈശ്വരന് ഉണ്ടോ, ഈശ്വരനെ നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ പറയും എന്താ ഞാൻ വിശ്വസിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്ന് പറയും. ഒരാൾ പറയുകയാണ്, പിന്നെ അയാൾ സംസാരിച്ചു വരുമ്പോ അയാൾ പറയാണ്, പിന്നെ സംസാരിച്ചു വരുമ്പോ ആ വ്യക്തി പറയുകയാണ് എന്റെ ഈശ്വരൻ എന്ന് പറയുന്നത് എന്റെ അമ്മയാണ് അല്ലെങ്കിൽ എന്റെ അച്ഛനാണ് എന്ന് പറയുന്നൊന്നുമില്ല. ആദ്യ ആൾ എന്താ പറഞ്ഞത്? ഞാൻ ഈശ്വരനെ അംഗീകരിക്കുന്നു. അവസാനം അമ്മയെ അല്ലെങ്കിൽ അച്ഛനെ ഈശ്വരനായിട്ട് അംഗീകരിച്ചു. അപ്പൊ അവിടെ എന്താ ഈ രണ്ടും തമ്മിൽ പറയുന്നതിൽ വരുന്ന വ്യത്യാസം എന്താണ്? ആദ്യ ആള് പറഞ്ഞു ഞാൻ ഈശ്വരനെ അംഗീകരിക്കുന്നു, രണ്ടാമത് പറഞ്ഞു ഈശ്വരനെ ഞാൻ അമ്മയാണ് എന്റെ ഈശ്വരൻ, ഞാൻ അമ്മയെ ഈശ്വരനായിട്ട് കാണുന്നു. ഈ രണ്ടും തമ്മിൽ വരുന്ന വ്യത്യാസം എന്താ? അത്രേ ഉള്ളൂ. അങ്ങനെയല്ല, ആദ്യം പറഞ്ഞു നിങ്ങൾ ഈശ്വരനെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഈശ്വരനെ അംഗീകരിക്കുന്നു. അവസാനം എന്ത് പറഞ്ഞു? അമ്മയാണ് എന്റെ ഈശ്വരൻ, അപ്പൊ ഈശ്വരനെ അംഗീകരിച്ചില്ലേ? രണ്ട് പറയുന്നു, ഈശ്വരനെ നിഷേധിക്കുന്നതിനും ഈശ്വരനെ അമ്മയായിട്ട് അംഗീകരിക്കുന്നതിനും വരുന്ന വ്യത്യാസം എന്താണ്? ഈശ്വരനെ നിഷേധിക്കുമ്പോ എന്ന് പറഞ്ഞാൽ ആദ്യം അയാൾ എന്ത് ചെയ്യുന്നു? ഈശ്വരനെ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ നിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഈശ്വരനെ നിങ്ങൾ എങ്ങനെ നിർവചിക്കുന്നു എന്നാണ്. മനസ്സിലാകും, ഈശ്വരന്റെ നിർവചനം അതിലാണ് തുടങ്ങേണ്ടത്. അപ്പൊ ഈശ്വരനെ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം അതിന് നമ്മൾ പറയേണ്ട കാര്യം എന്താണ്? ഒരാൾ പറയണേ ഞാൻ ഈശ്വരനെ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ നിഷേധിക്കുന്നു എന്ന് പറയുന്നിടത്ത് ആദ്യം അയാൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഏത് ഈശ്വരനെ? എന്തായാലും അമ്മയെന്ന് പറയുന്ന ഈശ്വരനെ അയാൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഏത് ഈശ്വരനെ എന്നുള്ള ചോദ്യത്തിന് ആദ്യം ഉത്തരം കിട്ടണം. എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം ഈശ്വരന്റെ നിർവചനം എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇയാൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ ഏത് ഈശ്വരനെയാണ്? അതായത് ജഗത്തിന് സൃഷ്ടികർത്താവായി, സർവജ്ഞനായി, സർവശക്തനായി, കരുണാമയനായി, ജഗത്തിൽ നിന്നും വേറിട്ട് ഒരു ഈശ്വരനെ അംഗീകരിക്കുന്നില്ല, അതാണ് നിരീശ്വരവാദി എന്ന് പറയുന്നത്. അപ്പോ ഒരു ഈശ്വരവാദി നിർവചിക്കുന്ന ഈശ്വരനെ അയാൾ അംഗീകരിക്കുന്നില്ല. അപ്പൊ അംഗീകരിക്കുന്നിടത്തും നിഷേധിക്കുന്നിടത്തും ആദ്യം എന്താണ്? ഈശ്വരനെ അറിഞ്ഞിട്ടാണ് ഒരാൾ പിന്നെ അംഗീകരിക്കുന്നത് അല്ലെങ്കിൽ നിഷേധിക്കുന്നത്. ആണോ ഈശ്വരനുണ്ടെന്ന് പറയുന്നത് ഒരാൾ ഈശ്വരനെ കണ്ട് മനസ്സിലാക്കിയിട്ടാണോ ഉണ്ടെന്ന് പറയുന്നത്? അപ്പൊ ഈശ്വരനുണ്ടെന്ന് പറയുന്നത് എങ്ങനെ? അങ്ങനെയാണ്, ഈശ്വരനുണ്ടെന്ന് പറയുന്നത് ആദ്യം ഈശ്വരനെ നിർവചിക്കുന്നു. ആ നിർവചനത്തിലൂടെ ശ്രദ്ധിക്കുന്ന ഒരു ഈശ്വരനെ ഒരാൾക്ക് അംഗീകരിക്കാം, വേറൊരാൾക്ക് നിഷേധിക്കാം. ഞാൻ പറയുന്നു ഞാൻ ഈശ്വരനുണ്ട്. അപ്പോ ഞാൻ ഉണ്ടെന്ന് പറയുന്ന ഈശ്വരനേതാണ്? ഈ ജഗത്തിന് സൃഷ്ടി സ്ഥിതി സംഹാരം എല്ലാം ചെയ്യുന്ന ഒരു ഈശ്വരൻ, ഈ ജഗത്തിനുള്ള നിയാമകം, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഈശ്വരൻ. അപ്പോ എന്നെ ശിക്ഷിക്കാനും രക്ഷിക്കാനും കഴിവുള്ള ഒരു ഈശ്വരൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരു നിർവചനത്തിലൂടെ സിദ്ധമായ ഒരു ഈശ്വരനെയാണ് ഞാൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു. അപ്പൊ അത് നിർവചനത്തിലൂടെ കിട്ടുന്ന ഈശ്വരനാണ്. മറ്റയാള് നിഷേധിക്കുന്ന എന്തിന്? ഈ ഈശ്വരനെയാണ്. ഇനി അയാളുടെ അമ്മ എന്ന് പറയുന്ന ഈ നിർവചനത്തിൽ പെടും? പെടൂ? കേൾക്കുന്നുണ്ട്, വേറെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കും. അയാളുടെ അമ്മ എന്ന് പറയുന്ന ഈ നിർവചനത്തിൽ പെടും? കേൾക്കുന്നുണ്ട്, പറയുന്ന വേറെന്തോ ആലോചിച്ചുകൊണ്ടിരിക്കും. അയാളുടെ അമ്മ, അയാൾ അംഗീകരിക്കുന്ന അമ്മയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഈ പറഞ്ഞ നിർവചനത്തിൽ ഒതുങ്ങുന്നതാണോ? അല്ല. എന്തുകൊണ്ട്? സൃഷ്ടി സംഹാരമൊന്നും അമ്മയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ജഗത്തിന് അതീതനായിരിക്കണം, സൃഷ്ടിത്തി സംഹാരങ്ങൾ ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഈശ്വരനാണ് ഞാൻ വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു. അപ്പോ ആ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു നിർവചനത്തിലൂടെ സിദ്ധമാകുന്ന ഈശ്വരനാണ്. അല്ല, ഞാൻ ഈശ്വരനെ കണ്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ ഒരു ഈശ്വരനെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടപ്പോ എനിക്ക് ആ ഈശ്വരനെ നിർവചനത്തിലൂടെ മനസ്സിലാക്കാൻ ആ ഈശ്വരനെ മനസ്സിലൊരു വിശ്വാസവും വന്നു. നിർവചനത്തിലൂടെ ശ്രദ്ധിക്കുന്ന ഒരു ഈശ്വരന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അങ്ങനെ ഒരു ഈശ്വരനാണ് ജഗത്തിനെ സൃഷ്ടിച്ചതെന്ന് ഞാൻ പറയുന്നു. ഇപ്പൊ ദൈവോദേശം അതിനകത്തൊരു ഈശ്വരനെ നിർവചിക്കുകയാണ്. അങ്ങനെ ഒരു ദൈവദശകത്തിൽ നിർവചിക്കുന്ന ഒരു ഈശ്വരനെ ഒരാളുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഈശ്വരനുണ്ടെന്ന് പറയുന്നതും ഇല്ലെന്ന് പറയുന്നതും എങ്ങനെ? നിർവചനത്തിലൂടെ. അതാണ് ലക്ഷണ പ്രമാണാഭ്യം വസ്തുസിദ്ധി എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ലക്ഷണ പ്രമാണങ്ങളിലൂടെ ശ്രദ്ധിക്കുന്ന ഒരു വസ്തുവിനെ സംബന്ധിച്ചാണ് അഭിപ്രായ വ്യത്യാസം വരുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് എന്ത് ലക്ഷണം, അതാണ് നിർവചനം എന്ന് പറയുന്നത്. അപ്പോ നിർവചനത്തിലൂടെ പറയുന്നു. പിന്നെ പ്രമാണം എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഈശ്വരനെ കുറിച്ച് മതഗ്രന്ഥങ്ങൾ പറയുന്നു. പഴയ ഖുറാൻ പറയുന്നു, ബൈബിൾ പറയുന്നു, ദൈവദശകം പറയുന്നു. അതിലൂടെ ഒരു ഈശ്വരനെ എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അതിന് ഞാൻ അംഗീകരിക്കുന്നു. അതാണ് എന്റെ ഈശ്വര വിശ്വാസം എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒന്നിന് ഒരാൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അയാൾ എന്താ ഇന്ദ്രീശ്വരവാദിയായി. പക്ഷെ അയാൾ പറയും അവസാനം എന്ത് പറയും? എന്റെ അമ്മ ആണ് എന്റെ ഈശ്വരൻ എന്ന് പറയുമ്പോ അയാൾ ഈശ്വരനെ അംഗീകരിച്ചു അല്ലേ? പക്ഷെ അവിടെ ഈശ്വരൻ എന്ന് പറയുന്നതിന്റെ നിർവചനത്തിൽ വലിയ വ്യത്യാസമുണ്ട്. ഇതെന്തിനാ ഞാൻ പറഞ്ഞത്? മാങ്ങാത്തൊലി പറഞ്ഞതുമായിട്ടൊരു ബന്ധമുള്ള കാര്യമല്ല പറയുന്നത്. ബ്രഹ്മമെന്ന് പറയുന്നതിന് അംഗീകരിക്കുന്നതും നിഷേധിക്കുന്നതും ഈ രീതിയിലാണ്. അതായത് ഒരു നിർവചനത്തിലൂടെ സിദ്ധമാകുന്ന ബ്രഹ്മം, നിങ്ങൾ അനുഭവിക്കുന്ന സത്വ ചിത്ത ആനന്ദം ആ ബ്രഹ്മമാണോ? എന്താണ് ആ ബ്രഹ്മം? ഈശ്വരനെ കുറിച്ച് പറഞ്ഞില്ലേ? അതുപോലെ അതിനും ഒരു നിർവചനമുണ്ട്. ആ നിർവേദനത്തിലൂടെ ശ്രദ്ധിക്കുന്ന ബ്രഹ്മമാണോ അല്ലയോ, അവിടെ തർക്കം വരും. കാരണം ബ്രഹ്മത്തിന്റെ ഒരു നിർവചനമുണ്ട്, ഇന്നതാണ് ബ്രഹ്മം. സത്യത്തിനന്ദം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവമാണ്. ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? അത് നിർവചിക്കുന്ന ഒന്നാണ്, നിർവചിക്കപ്പെട്ടിരിക്കുകയാണ്. ആരും നിർവചിച്ചു? ഒരുപാട് ഗ്രന്ഥകാരന്മാരും നിർവചിച്ചിരിക്കുകയാണ്, ഗുരുവും നിർവചിച്ചു. അപ്പോ ഈ സത്യചിത്താനന്ദം എന്ന് പറയുന്ന ഈ അനുഭവം ആ നിർവചിക്കപ്പെട്ട ബ്രഹ്മമാണോ ആണെന്ന് പറഞ്ഞ തർക്കം. അപ്പൊ അതിനെന്ത് ചെയ്യും? അതാണ് എന്ന് സമർത്ഥിക്കണമെങ്കിൽ അവിടെ യുക്തി വിചാരം ചെയ്യും. ഓർത്താൽ അതിനു വേണ്ടിയിട്ടാണ് ഉദാഹരണം പറയുന്നത്. എപ്പോഴും ഓർത്തിരിക്കും. ഉദാഹരണം എപ്പോഴും പറയുന്ന എന്തിനു വേണ്ടി? അപ്പോ ബ്രഹ്മത്തെ അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളെ അതിനോട് അനുബന്ധമായി സ്വീകരിക്കേണ്ടി അംഗീകരിക്കേണ്ടി വരും. ബ്രഹ്മത്തെ അംഗീകരിക്കുമ്പോ അതിനോട് അനുബന്ധിയായി പല കാര്യങ്ങളും അംഗീകരിക്കേണ്ടി വരും. അതൊക്കെ പിന്നെ യുക്തിയിലൂടെ ബോധ്യപ്പെടുത്തണം. ഏറ്റവും പ്രധാനമായി ഈശ്വരൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ആദ്യ ഈശ്വരനെ നിർവചിക്കണം. ഏത് ഈശ്വരനെയാണ് താൻ ചോദിക്കുന്നത്? എന്റെ അമ്മയെ കുറിച്ചാണോ, അച്ഛനെ കുറിച്ചാണോ? ചിലർക്ക് ഈശ്വരൻ എന്ന് പറയുന്നത് MGR ആയിരിക്കും. അതുകൊണ്ടാണ് MGR മരിച്ചപ്പോ അവരും മരിച്ചു. എന്തുകൊണ്ട്? അവരെ സംബന്ധിച്ച് കടവുൾ എന്ന് പറഞ്ഞ ആരാണ്? MGR. നിങ്ങളൊക്കെ ഒരുപാട് സഹായമൊക്കെ ചെയ്ത് ആപത്ത് കാലത്ത് ഒരുപാട് സഹായമൊക്കെ ചെയ്യും, എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒരാളെ കുറിച്ച് നിങ്ങൾ പറയും അയാൾ എന്റെ ദൈവമാണെന്ന് പറയും. അങ്ങനെ പറയാനല്ലോ ഒരാൾക്ക് ആപത്ത് കാലത്ത് ഒന്ന് സഹായിക്കും. സഹായിക്കുന്ന ആള് ദൈവമാണെന്ന് പറയും. ഒരാള് പറയണു എന്റെ ദൈവം നരേന്ദ്രമോദിയാണ്. വേറാള് പറയാനല്ല എന്റെ ദൈവം പിണറായി വിജയനാണ്. പറയാം ഇനി സുധാകരനാണെന്ന് വേണമെങ്കിലും പറയാം. അയാള് ഭരിക്കുകയാണ്, ഭരിക്കാത്തതുകൊണ്ട് ആരും ദൈവം എന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. ഭരിക്കുന്ന കാലത്തെ അവരൊക്കെ ദൈവങ്ങളാവും. കാരണം അവർ ആനുകൂല്യങ്ങൾ അവരിൽ നിന്ന് വാങ്ങുന്നവരൊക്കെ എന്തു പറയും? അതാണ് എന്റെ ദൈവം എന്ന് പറയും. ഇനി ഒന്നും വേണ്ട. മോഹൻലാൽ ദൈവം എന്ന് പറയാം, മമ്മൂട്ടി ദൈവം എന്ന് പറയാം. ദൈവം ഉണ്ടോന്ന് ചോദിച്ചാൽ അയാളുടെ ദൈവത്തെ എങ്ങനെ നിർവചിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. മനസ്സിലായോ? അപ്പോ ഇവിടെ ബ്രഹ്മത്തിനൊരു നിർവചനം കൊടുക്കുന്നുണ്ട്. അത് ആ നിർവചനത്തിന് ചേരുന്ന ബ്രഹ്മം, ദൈവമെന്നോ ബ്രഹ്മമെന്നോ പറയാം. ആ ബ്രഹ്മത്തെയാണ് നമ്മൾ സത്തായും ചിത്തായും ആനന്ദമായും അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഒത്തുവരണം. കാരണം സത്തും ചിത്തും പിന്നെ ആനന്ദം അനുഭവിക്കാത്ത ആരുമില്ല. പക്ഷെ അത് ബ്രഹ്മമാണെന്ന് അറിയുന്ന ആരുമില്ല. ഉള്ളവരെ നമ്മൾ വിളിക്കും ജ്ഞാനികളെന്ന്. പക്ഷെ അങ്ങനെയുള്ള ജ്ഞാനികൾ അപൂർവമേ ഉള്ളൂ, വിരലിലെണ്ണാവുന്നുള്ള ജ്ഞാനികളേ ഉള്ളൂ. ഇപ്പൊ ബാക്കിയുള്ളവരോ അവരെ കുറിച്ചാണ് പറയുന്നത് അജ്ഞാനകാലത്തും എല്ലാവരും ബ്രഹ്മത്തെയാണ് അറിയുന്നത്. ഏത് ബ്രഹ്മം? ഈ പറയുന്ന നിർവചിക്കപ്പെട്ടതായ ബ്രഹ്മം. എങ്ങനെ മനസ്സിലാക്കാം? അതൊരു ഉദാഹരണത്തോടെ മനസ്സിലാക്കാം. അതിന്റെ ഉദാഹരണം എന്താണ്? രജസ്സരം എന്ന് വെച്ചാൽ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കുന്നു എന്ന് വെച്ചാൽ യുക്തി വിചാരത്തിലൂടെ മനസ്സിലാക്കുന്നു. ഇതാണ് ഇവിടുത്തെ കഥ. മനസ്സിലായോ?